യുഷ്മദ് അസ്മദ് തൃതീയ യുഷ്മദ് ട അസ്മദ് ട എന്നിരിക്കുന്നു. ട ഇത്തായി പോയി ശേഷിക്കുന്ന യുഷ്മദ അസ്മദ. അപ്പോ പൊതുവായ സൂത്രങ്ങൾ എപ്പോഴും ഓർത്തോന്നു. യുഷ്മദ് അസ്മദ് എന്നിടത്ത് മപര്യന്തത്തിന് ഏകവചനത്തിൽ വരുന്ന ഏത് സൂത്രമാണ്? തമാവേകവചന. അത് എളുപ്പമായി, അവിടെ ഒന്നും മാറ്റമില്ല. അതിന് അപവാദ സൂത്രം ഇല്ലെങ്കിൽ അതിന് മാറ്റമില്ല. ഇവിടെ അപവാദ സൂത്രമൊന്നും ഇല്ലാതെ കൊണ്ട് മപര്യന്തമായ ഭാഗത്തിന് ത്വായും മായും വരുമ്പോൾ എങ്ങനെ വരും? ത്വ അത് ട മ അത് ട എന്ന് പോയി. പറയുന്നു യോ അച്ചി അടുത്ത് വരുന്നു. അനയോർ യകാരാദേശ്യാത് അനാദേശി അജാതു പരതഹ ത്വയാമയ. അനയോഹോ എന്ന് പറഞ്ഞാൽ യുഷ്മദ് അസ്മദോ. യുഷ്മദിനും അസ്മദിനും യകാരം ആദേശമായി വരും എന്ന് പറയുമ്പോൾ ഏ സൂത്രം വരും? അലോന്തിസി പ്രകാരം യകാരം ഏതിന് വരും? ദകാരത്തിന് വരും. അപ്പോ ഇവിടെ ദകാരത്തിന് യകാരം വന്നു. അപ്പൊ എന്താ, എങ്ങനെയാ രൂപം? യുഷ്മ ആയ് ആസ്മ ആയ് ആ എന്നായി. അതായി ഇനി യുഷ്മ അയ് എന്നിടത്ത് എന്തുവരും? യുഷ്മ അയ് എന്നിടത്ത് അല്ല, ത്വ ആയി മാ ആയി എന്നിടത്ത് എന്തോരും അതോ ഗുണയെന്നപ്പോ എന്തായി? ത്വയ് മയ് പരത്തിലിരിക്കുന്ന ആയ കൂട്ടി ചേർക്കുമ്പോ ത്വയാമയ. സംഗതി സിമ്പിളാണ്, മനസ്സിലായല്ലേ. യുഷ്മദ് ആ അസ്മദാന്നിരുന്നു, മ പര്യന്തമായ ഭാഗത്തിന് ത്വയും മായും വന്ന്. അപ്പൊ മാ അത് ആ ത്വ അത് ആ എന്ന് വന്നു, അതോ ഗുണ വന്നു, ത്വത് യാ മത് യാ എന്ന് വന്നു, പിന്നെ തൊയ് ആ മയ്യ തൊയ മയ്യ. അടുത്ത് അത് കഴിഞ്ഞു. ആ അനയോർ ഇതിന് രണ്ടിനും യകാരാദേശം വരും. അനാദേശ അജാതു, അനാദേശമായ അജാതികൾക്കും അനാദേശമായ ഹലാദികൾക്കും വിധിക്കുന്നു എന്ന് പറയുമ്പോൾ പരത്തിലിരിക്കുന്ന അച്ഛന് ആദേശം വരാൻ പാടില്ല, പരത്തിലിരിക്കുന്ന ഹല്ലിനും ആദേശം വരാൻ പാടില്ല. എന്നാലേ പൂർവത്തിന് ഈ വിധി വരത്തുള്ളൂ. ഇവിടെ പരത്തിലിരിക്കുന്ന അച്ഛേതാണ്, അതിനാദേശമൊന്നും വന്നിട്ടില്ല. കാരണം ഇപ്പോൾ ഒട്ടാവ സിംഗ സൈനാസി ആ പ്രകാരം ഇന വന്നു കഴിഞ്ഞാൽ വരത്തില്ല. അടുത്ത് യുഷ്മദ് ഭ്യാം അസ്മദ് ഭ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, പൊതുവായി വരുന്ന സൂത്രം ഏതാണെന്ന് ആദ്യം നോക്കണം. ഏതാണ്? യുവാവോ ദിവേന. യുവയും ആവയും വരും. ഇപ്പോൾ യുവ അത് ഭ്യാം, ആവ അത് ഭ്യാം വന്നു. പിന്നെ ഇവിടെ ദകാരത്തിനെ സൂത്രം വരുമെന്ന് നോക്കണം. ഏതാ വരുന്നത്? പ്രഥമയാണോ ഇത്? പിന്നെ ദ്വിതീയാംശ അതെന്താ പറയുന്നത്? അനയോരാസ്വാ ദ്വിതീയയില് ആത്വം വരുമെന്നാണ്. അപ്പൊ ഇത് ദ്വിതീയാണല്ലോ അല്ലേ? അപ്പൊ അത് അതിവിടെ വരത്തില്ല. ഇവിടെ വരേണ്ട എന്താണ്? യുവാഭ്യാം എന്നാണ്. അപ്പൊ അതും വരത്തില്ല. ദകാരത്തിന് പിന്നെ വേറെ സൂത്രമൊന്നുമില്ല. പിന്നെ അതോ ഗുണി വന്നു കഴിഞ്ഞാൽ എന്തോരും യുവത് യുവത് ഭ്യാം. പാത്തും ഇരിക്കുന്ന സൂത്രമൊന്നുമില്ല, എല്ലാ രൂപം ശ്രദ്ധിക്കത്തില്ലല്ലോ. യുവാഭ്യാം എന്നുള്ളത് തൃതീയ ദിവനത്തിനാണ് ശ്രദ്ധിച്ചു. യുഷ്മത് അസ്മതോ അനാദേശി. ഇത് കഴിഞ്ഞിട്ടാണ് രണ്ട് സൂത്രവും വന്നത്. ഏത്? ദ്വിതീയാംശ അല്ല, ദ്വിതീയ ഇത് എത്രയതിന്റെ നമ്പർ? 86. ഇത് ദ്വിതീയാംശ 87. പിന്നെ പ്രഥമയാംശ 88. അപ്പോൾ ഈ മൂന്ന് സൂത്രങ്ങളിലും ഇരിക്കുന്നത് ആത്വമാണ്. അതിൽ ഈ സൂത്രം പറഞ്ഞിരിക്കുന്ന യുഷ്മത് അസ്മതോ അനാദേശേ അണിയൊരാത്ത് സ്യാത് അനാദേശേ ഹലാദു ഭക്തു. ഈ സൂത്രം യുഷ്മത് അസ്മതുകൾക്ക് ആത്വം ഇരിക്കുകയാണ്. പക്ഷെ പരത്തിൽ ഹലാദിയായിരിക്കണം, അതിൽ ആദേശം വരാനും പാടില്ല. അതിവിടെ പറഞ്ഞു. ഇത് ഏത് വചനമെന്നോ വ്യക്തിയെന്നൊന്നും പറഞ്ഞില്ല, ഹലാദീനെ പറഞ്ഞുള്ളൂ. അടുത്ത് വരുന്ന ദ്വിതീയാംശ പറഞ്ഞ് എന്താണ് ദ്വിതീയയിലും വരും. അതുകൊണ്ടവിടെ ദ്വിതീയയിൽ വന്നു ത്വാം മാം എന്നുള്ളടത്ത് വന്നു. അതിനുമ്പ് പറഞ്ഞ് പ്രഥമാശ ദിവചനെ ഭാഷയ അവിടെ പറഞ്ഞ് ദിവചനത്തിൽ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് യുവാമാമാവിലും വന്നു. അപ്പൊ ഇതെല്ലാം ആത്വം ഇരിക്കുന്നതാണ്. ഇവിടെ വിശേഷിച്ച് എവിടെ എന്ന് വചനമൊന്നും പറയാത്തതുകൊണ്ട് ഹലാദിപരത്തിൽ വേണം. അതിൽ ആദേശവും വന്നിട്ടില്ല. ഇപ്പൊ എന്തോരും യുവ ആദിഭ്യാം അവ ആദിഭ്യാം എന്നുള്ളത് ദന് ആത്വം വന്നു. നേരത്തെ വന്ന പോലെ തന്നെ യുവ ആഭ്യാം യുവ ആഭ്യാം ആവ ആഭ്യാം. ഏത്? അത് പുറത്തു നിന്ന് വരും. പുറത്തു നിന്ന് അനുവൃത്തി വരുന്നു. അവിടെ പ്രത്യേകിച്ച് സൂത്രമുണ്ടല്ലോ വിധിക്കാൻ. അവിടെ സൂത്രം വന്നു ഇങ്ങേ പ്രഥമയോർ അം പരത്തിൽ വന്നു. പരത്തിൽ വന്നപ്പോ എന്തായി? ആദേശം വന്നു. അവിടെയുണ്ടോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന യോജി അനാദേശം. അവിടെ ആദേശം വന്നു. അവിടെ വന്നു. അവിടെ ആദേശം വന്നതുകൊണ്ട് വരത്തില്ല. അത്രയും ബുദ്ധിയൊക്കെ പാണിനിക്കുണ്ട്. ജസ് വരച്ചിരുന്നിടത്ത് എന്തോന്ന് യു എ വയോ ജസി വന്നല്ലേ? അവിടെ അം വന്നല്ലേ? ഏ പ്രതിമയോ അം വന്നല്ലേ? പണിനി വെറും പൊട്ടനായി കളയരുത്. യുവ ആഭ്യാം ആവ അതുകൊണ്ടേ വന്നു. അതുകൊണ്ടേ വന്നു കഴിഞ്ഞു നേരത്തെ തന്നെ. അതുകൊണ്ടേ വന്ന് അകസവന്റെ ദീർഘയും വന്നു. ആദ്യം അതുകൊണ്ടേ വരുന്നു യുവ ആന്നെടുത്ത് യുവ. പിന്നെ സവർണ ദീർഘം വന്നു യുവാഭ്യാം. യുവ ആദ്യഭ്യാം എന്നിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ദകാരത്തിനാത്തും വന്നു വെച്ചപ്പോ യുവ ആ ആന്ന് വന്നു. യുവ ആന്നിടത്ത് അതേ ഗുണമായി വന്നു. അപ്പൊ യുവ ആന്ന് വന്നു. അതസവർണ ദീർഘം വന്നു യുവാഭ്യാം ആവാഭ്യാം ആവ അദ്ദന്നിരുന്നു. അവിടെ ദകാരത്തിന് ആത്തും വന്നു. ആവ ആ ആവ ആന്നെടുത്ത് അതോ ഗുണേ വന്നു ആവ ആ. സവണദീർഘം വന്നു ആവാഭ്യാം ആവാഭ്യാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇവിടെ ആത്വം മൂന്ന് സൂത്രത്തിൽ വിധിക്കുന്നുണ്ട്. ഒന്ന്, ഇത് തന്നെ യുഷ്മദാസ്മധുരനാദേശ ദ്വിതീയാംശ പ്രഥമാശ്ചര്യോജന ഭാഷായ. പിന്നെ യുഷ്മത് ഭിസ് അസ്മത് ഭിസ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഇവിടെ നോക്കുക, ത്വാമോ ഏകവചനെ ത്വഹൗ സൗ യുവാവ് ദിവചനെ, അതുപോലെ ബഹുവചനത്തിലൊന്നും വിധിച്ചിട്ടില്ല ഇതുവരെ. ഉണ്ടാ താമാ ഏകവനെ എന്ന് പറയുന്നിടത്ത് ഉണ്ട്, അത് ഏതും വരാം. പക്ഷെ ത്വാഹു സൗ വന്നപ്പോ എന്ത് ചെയ്തു? അത് പോയി. സു വരത്തിയിരുന്നപ്പോ ത്വാഹു സൗ വന്നു. ദിവനത്തിലാണെങ്കിൽ എല്ലായിടത്തും പറഞ്ഞു യുവാവ് ദിവനെ, അത് വന്നു. ഭുവനത്തിലൊന്നുമില്ലാത്തതുകൊണ്ട് ഇവിടെ മപര്യന്തത്തിന് ആദേശമൊന്നും വരത്തില്ല. യുഷ്മത് ഭിസ് അസ്മത് ഭിസ് പരത്തിൽ എന്തെങ്കിലും ആദേശം വരുന്നുണ്ടോ? ഇല്ലാത്തതുകൊണ്ട് എന്ത് വരും? യുഷ്മത് അസ്മതോർ അനാദേശി പരത്തിൽ ഹലാദി വിഭക്തിയിരിക്കുന്നു, ആദേശമില്ല. അതുകൊണ്ട് ദകാരത്തിന് എന്തുവരും? ആകാരം വരും. അപ്പോ യുഷ്മ ആ അസ്മ ആ യുഷ്മ ആ എന്നുള്ളടത്ത് എന്തുവരും? അതോസമെ ദീർഘ യുഷ്മാ ബിസ് യുഷ്മാബിഹി. അതുപോലെ തന്നെ അസ്മത് ബിസ് യുഷ്മത് അസ്മതോർ അനാദേശി പ്രകാരം ദകാരത്തിനാത്തും വന്നു. അസ്മ ആ ബിസ് അഗസ്വനെ ദീർഘം വന്നു. അസ്മാഭിസ് അസ്മാഭി യുഷ്മാഭി തൃതീയ ബഹുവനം. അപ്പൊ എങ്ങനെ തൃതീയ രൂപങ്ങൾ എങ്ങനെ വന്നു? ത്വയാ യുവാഭ്യാം യുഷ്മാഭി മയാ അവാഭ്യാം അസ്മാഭി ചതുർത്ഥിയിൽ യുഷ്മത് ങേ അസ്മത് ങേ അവിടെ ങേ പ്രഥമയോ അം വരും. ഇപ്പൊ എന്തു വന്നു? യുഷ്മത് അം അസ്മത് അം. മപര്യന്തത്തിന് എന്താദേശം വരേണ്ടത്? പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് അടുത്ത സൂത്രം വരുന്നു. തുഭ്യമഹ്യോ ങൈ അനയോർ മപര്യന്തസ്യ തുഭ്യമഹ്യോ സ്ഥ മപര്യന്തമായ ഭാഗത്തിന് എന്തുവരുന്നു? തുഭ്യമഹ്യ വരുന്നു. അപ്പൊ എങ്ങനെ ഒരു രൂപം? തുഭ്യ അത് അം മഹ്യ അത് അം എന്ന് വരുന്നു. ഇവിടെ യോജി വരും. യോ അച്ചി ഇവിടെ വരുമോ? എന്തുകൊണ്ട്? ആദേശം വന്നു, അതുകൊണ്ട് വരുന്നില്ല. അപ്പൊ തുബ്യ അത് മഹ്യ അത് എന്നിരിക്കുന്നിടത്ത് എന്തുവരും സൂത്രം? തുബ്യത് മഹ്യ അത് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? അതോ ഗുണയുന്നു. അപ്പൊ എന്തായി? തുബ്യത് അം മഹ്യത് അം. ഇനി എന്തുവരും? ശേഷ ലോപ ടി ലോപിക്കുമ്പോ എന്ത് വരുന്നു? തുഭ്യ അം മഹ്യ അം കൂട്ടിച്ചേർത്തപ്പോ തുഭ്യം മഹ്യം തുഭ്യം മഹ്യം എന്നു. അങ്ങനെ അതാണല്ലോ ആദേശം വരുന്നത്. തുഭ്യമഹ്യമാണ് ഇവിടെ ആദേശമായിട്ട് വരുന്നത്. തുഭ്യമഹ്യാണ് ആദേശം വരുന്നത്. പരത്തിടുന്നത് ലോപിച്ചുപോയി. പിന്നെ നാം കൂട്ടിച്ചേർന്നത് തുഭ്യം മഹ്യമെന്നായി. ആ നമ്മൾ സുബന്ധം പറയുമ്പോഴും അങ്ങനെ പറയും തുഭ്യം മഹ്യം. അല്ല തുഭ്യ മഹ്യ എന്ന് പറയുന്ന ആദേശം വന്നാണ് മപര്യന്തത്തിന്. ശേഷം ലോപിച്ചു പോയതുകൊണ്ടാണ് പരത്തിൽ അമ്മൂട്ടി ചേർന്ന് തുഭ്യം മഹ്യം വന്നത്. ഇനി ചതുർത്ഥി ദീവനത്തിൽ യുഷ്മത് ഭ്യാം അസ്മത് ഭ്യാം ഏ സൂത്രം വരുന്നു? യുവാവോ ദീവനെ യുവാവോ ദിവനെ. അപ്പൊ വരുന്നു യുവ യുവ യുവ അത് ഭ്യാം ആവ അത് ഭ്യാം. രണ്ടിടത്തും എന്തടുത്ത സൂത്രം വരുന്നു ആണോ? യുഷ്മത് അസ്മതോർ അനാദേശേ ഭ്യാം പരത്തിലിരിക്കുന്നോണ്ട് എന്ത് വരും? ആത്വം വരും. ഇപ്പൊ എന്തായി? തുഭ്യ തുഭ്യല്ലല്ല യുവ ആം ആവ ആം പഴയതുപോലെ തന്നെ. ഏത് ഭ്യാം എന്നിടത്ത് എന്താ ആദേശം വന്നു? പരത്തിൽ ആദേശം വരാൻ പാടില്ല. അനാദേശമായ ഹലാദി വിഭക്തി, ആദേശം വരാത്ത ഹലാദിയായ വിഭക്തി പരത്തിലിരിക്കണം. ഇവിടെ ഭ്യാം എന്നുള്ളതിന് ആദേശം വന്നിട്ടില്ല. അപ്പൊ യുവ ആന്നിരിക്കുന്നിടത്ത് അതുകൊണ്ട് പരവും വന്ന് യുവ ആവാന്നിടത്തും ആവ അകസോണ ദീർഘം വന്നപ്പോ യുവ ആവാ ഭ്യാം യുവാഭ്യാം ആവാഭ്യാം. അതായത് തൃതീയ ദ്വിവചനത്തിലും ചതുർത്ഥി ദ്വിവചനത്തിലും രൂപത്തിനും മാറ്റമില്ല. അപ്പം പിന്നെ പഴയ പ്രക്രിയയല്ലേ, പുതിയ എന്തെങ്കിലും വരുമോ? ആദേശം വരതെന്ന് പറഞ്ഞാൽ യുഷ്മത് അസ്മതനല്ല, പരത്തിലിരിക്കുന്ന വിഭക്തിക്ക് ആദേശം വരരുതെന്ന. ദ്വിവചനത്തിന്റെ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞത്, അവിടെ എത്തിയില്ലല്ലോ. തുഭ്യം മഹ്യം ദ്വിവചനമാണ് ഇപ്പൊ സിദ്ധിച്ചത് അല്ലേ? യുവാഭ്യം അവാഭ്യം എന്ന രൂപമല്ലേ ചതുർത്ഥിയുടെ രൂപം? എങ്ങനെയാണ് തുഭ്യം യുവാഭ്യം? ആ അതടുത്ത് വരുന്നല്ലേ ഉള്ളൂ. യുവാഭ്യാം എന്ന് പറയുന്നത് തൃതീയ ദിവചനവും ചതുർത്ഥി ദിവനും ഒരുപോലെ തന്നെ. അപ്പോ തുഭ്യം മഹ്യം ഇവിടെ രൂപം കൊടുത്തിട്ടില്ല പുസ്തകത്തിൽ. എന്തുകൊണ്ട് കൊടുത്തില്ല? നേരത്തെ കൊടുത്തോണ്ട്, യുവാഭ്യാം അവാഭ്യാം കൊടുത്തോണ്ട് ഇവിടെ കൊടുത്തില്ല. ആ തൃതിയിൽ വന്നോണ്ട് കൊടുത്തില്ല. അടുത്ത് ചതുർത്ഥി ബഹുവചനം യുഷ്മത് ബ്യസ് അസ്മത് ബ്യസ്. അവിടെ യുഷ്മത് അസ്മതിന് ഏതെങ്കിലും വിശേഷ സൂത്രം വിധിച്ചിട്ടുണ്ടോ തൃതിയിൽ? മപരീന്ദ്രത്തിന് ഏതെങ്കിലും വിധിയുണ്ടോ? ഇല്ല. തുമാവേഗവനെ യുവാവോ ദിവനെ പോലെ വിധിയില്ല. അപ്പൊ അവിടെ ഒന്നും സംഭവിക്കില്ല. യുഷ്മത് ഭ്യസ് അസ്മത് ഭ്യസ് എന്നിരിക്കുമ്പോൾ പറയുന്നു ബ്യസോ അഭ്യം ആഭ്യാം പരസ്യ ബ്യസോ അഭ്യം ചെയ്യാതെന്നാണ്. ആഭ്യാം എന്ന് പറഞ്ഞാൽ യുഷ്മത് അസ്മദ്ഭ്യാം പരസ്യ ബ്യസിന് അഭ്യം വരുന്നു. അപ്പൊ യുഷ്മത് ഭ്യസ് അസ്മത് ഭ്യസ് എന്നിരുന്നിടത്ത് ബ്യസിന് എന്ത് വന്നു? അഭ്യം. എന്തായ രൂപം? യുഷ്മത് അഭ്യം അസ്മത് അഭ്യം വന്നു. ഇവിടെ നോക്കുക, യുഷ്മതിന്റെ ദകാരത്തിനും അസ്മതിന്റെ ദകാരത്തിനും യുഷ്മത് അസ്മത് ഒരു അനാദേശ പ്രകാരാത്വം വരും. എന്തുകൊണ്ട്? പരത്തില് ബ്യസിന് അഭ്യം വന്നു, അതുകൊണ്ടത് വരത്തില്ല. പിന്നെ ശേഷ്യലോകം വരാം. അത് പറയാം, അതെല്ലാം പറയാം. അത് വരുന്നുണ്ട്. ശേഷ്യലോകം വന്നിട്ട് എന്ത് ചെയ്യും? അത് ലോപിക്കും. മൊത്ത രൂപം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും നമുക്ക് എന്തുകൊണ്ട് ശേഷയെന്ന് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? ലോപിച്ചു. അപ്പോ യുഷ്മ അഭ്യം യുഷ്മഭ്യം അസ്മ അഭ്യം അസ്മഭ്യം വന്നല്ലോ. അപ്പൊ അതും കഴിഞ്ഞു. ഇനി ഏതാണ്? പഞ്ചമി യുഷ്മത് ഖസി അസ്മത് ഖസി. ഇവിടെ നോക്കുക, പൊതുവായ സൂത്രം ഏതെങ്കിലും ഉണ്ടോ? ഏതാണ്? ത്വമാവ് ഏകവചനെ, ഏകവചനത്തിൽ ത്വമാ വരാം. അപ്പൊ എന്തോരും ത്വ അത് അസി, മാ അത് അസി എന്ന് വരും. ഇവിടെ നസിക്ക് വിധിക്കുന്നു. അടുത്ത സൂത്രം എന്താണ്? ഏകവചനസ്യ ച ആഭ്യാം നസേർ അത്. ആഭ്യാം എന്ന് പറഞ്ഞാൽ യുഷ്മദസ്മതിന്റെ പരത്തിലിരിക്കുന്ന നസിക്ക് എന്തുവരുന്നു? അത്ത് വരുന്നു. നസിയിൽ അസ് ശേഷിക്കും, അത്ത് സർവാദേശമായി വരും. അപ്പൊ എങ്ങനെ വരും? ത്വ അത് അത്, മാ അത് അത്ത്. ഇനി രണ്ടിടത്ത് നോക്കുക, ത്വ അത് എന്നുള്ളടത്ത് എന്തുവരും? ത്വ അത് എന്നുള്ളടത്തോ അതോ ഗുണേ ഒന്നെന്തായി? ത്വത് അത്. മാ അത് എന്നുള്ളടത്ത് എന്തുവരും? ഇപ്പൊ എന്തായി? മത് അത്. ത്വത് മത് ചേർത്ത് എഴുതുന്നത് ത്വത് മത് എന്നുള്ളത്. വ്യാപ് വരാൻ പാടില്ല. ഇനി എന്തോരും ശേഷിയിലൊക്കെ വന്നപ്പോ എന്തായി? ത് അത് മ അത് ത്വത് മത് ത്വത് മത്. എങ്ങനെ? ആ ഇവിടെ നമ്മൾ പഠിച്ച മുമ്പ് പഠിച്ച ഒരു സൂത്രം വരും. ഏതാണ്? പിന്നെ വാവസാന അത് വരാം. തൊത് എന്നും വരാം, തൊത്തുന്നും തൊത്തുന്നും വരാം. കഴിഞ്ഞല്ലോ. അപ്പോ ഇവിടെ പൊതുവായുള്ള സൂത്രം ആദ്യം വന്നു, അതോ ഗുണേ വന്നു. പരത്തിൽ എന്ത് ചെയ്തു? അത്ത് വന്നു. ശേഷയിലോപ്പ അത്ത് ലോപിച്ചു. ഇനി അടുത്തു വരുന്ന ഏതാണ്? പഞ്ചമി ദിവനം യുഷ്മത് ഭ്യാം അസ്മത് ഭ്യാം. പൊതുസൂത്രം ഏതാണ്? യുവാവ് ദിവദനെ. അപ്പൊ എന്തോരും? യുവ അത് ഭ്യാം, ആവ അത് ഭ്യാം. അവിടെ ഏത് സൂത്രം വരുന്നു? യുഷ്മത് അസ്മതോ അനാദേശി യുവ ആ ആഭ്യാം ആവ ആഭ്യാം. യുവ ആ എന്നിടത്ത് എന്ത് വന്നു? അതോ ഗുണേ. യുവ ആഭ്യാം ആവ ആഭ്യാം രണ്ടടുത്ത് എന്തുവരും? അതസവണ യുവാഭ്യാം ആവാഭ്യാം കഴിഞ്ഞു. ഇനി പഞ്ചമി ബഹുവനത്തിൽ യുഷ്മത് ഭ്യസ് അസ്മത് ഭ്യസ് എന്നിരിക്കുന്നു. അപ്പോ അവിടെ മപര്യന്തത്തിന് ഏതെങ്കിലും സൂത്രമുണ്ടോ? ഇല്ല. ഇപ്പൊ വരുന്നു പഞ്ചമ്യ അത്ത്. ആഭ്യാം പഞ്ചമ്യ ഭ്യസോ അത്ത് സ്യാ. യുഷ്മത് അസ്മതിന്റെ പരത്തിലിരിക്കുന്ന ഭ്യസിന് പഞ്ചമിയില് അത്ത് വരും. അതായത് പഞ്ചമ്യ അത്തെന്ന് പറയുന്നതിന്റെ സൂത്രം 31. ഏകവചന സ്യാന്ന് പറയുന്നത് 32. രണ്ടും വിധിക്കുന്ന അത്താണ്. അവിടെ ഏകവചനത്തില് നസിന് അത്ത് വിധിച്ചു, അത് പഞ്ചമി തന്നെ. ബഹുവചനത്തിനും എന്ത് ചെയ്തു? അത്ത് വിധിച്ചു. അപ്പൊ പഞ്ചമിയിൽ ഏകവചനത്തിനും ബഹുവചനത്തിനും അത്ത് വരും. അപ്പോ എങ്ങനെയായി രൂപം? യുഷ്മത് അത്ത് അസ്മത് അത്. അവിടെ യുഷ്മത് അസ്മത് ഒരു അനാദേശ പ്രകാരം അത്തും വരുമോ? എന്തുകൊണ്ട്? ആദേശം വന്നു. പിന്നെ ഏത് വരും? ശേഷേലോകഹ. അപ്പൊ യുഷ്മ അത്ത് യുഷ്മ അത്ത് അസ്മാത്. അത്ത് അസ്മ അത്ത് കൂടി ചേരും യുഷ്മ. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഈ ആത്വവും യത്വവും വരാത്തടത്താണ് ശേഷലോകം വന്നിരിക്കുന്നത്. ഇതുവരെ വന്നിടത്ത് നോക്കിയാൽ അറിയാം, ആത്വവും യത്വവും വരാത്ത അനാദേശമായ അജാതി വിഭക്തി പരമിരിക്കുമ്പോൾ യത്വം വരും. അതെവിടെയൊക്കെ വന്നു? ത്വയാ കൃതിയിൽ വന്നു. പിന്നെ എവിടെ വന്നു? അവിടെ എത്തും വന്നോ? അവിടെ എത്തും വന്നോ? ഇല്ല, പഠിച്ചെടുത്ത് ഇതുവരെ വന്നില്ല. ഇനി ആത്വം വരുന്ന എവിടെയൊക്കെ വന്നു? പ്രഥമായസ് ജീവനെ ഭാഷായം പ്രായം അതെവിടെയാ വന്നത്? പ്രഥമാദ്വിവനത്തിൽ. അവിടെ ശേഷലോകം വന്നോ? ഇല്ല. പ്രഥമ ഏകവനത്തിൽ ശേഷലോകം വന്നോ? ശേഷ്യലോകം വന്നോ എന്നുള്ളതാണ്. അവിടെ അത്വം വന്നില്ല, യത്വം വന്നില്ല. പ്രഥമ ബഹുവനത്തിൽ അവിടെ അത്വം വന്നോ യത്വം വന്നോ? ഇല്ല. അവിടെ എന്തു ചെയ്തു? ശേഷ്യലോകം വന്നു. ദ്വിതീയ ഏകവനത്തിൽ ആത്വമോ യത്വമോ വന്നോ? ഇല്ല. അവിടെ ശേഷ്യലോക വന്നോ? ദ്വിതീയ ദ്വിവചനത്തിൽ ആത്വം വന്നോ? ഏ സൂത്രം? പ്രഥമായാസ്യ ദ്വിവചനെ ഭാഷായാം ദ്വിതീയായാം ച പ്രകാരം എന്ത് ചെയ്തു? ആത്വം വന്നു. ദ്വിതീയയിൽ ആത്വം വരും എന്ന് പറഞ്ഞപ്പോ പിന്നെ ദ്വിതീയ ഏകവനത്തിൽ ആത്വം വന്നില്ലേ? വന്നോ? അപ്പൊ ആത്വം വന്നു കഴിഞ്ഞാൽ ശേഷിയിലോ വരത്തില്ല. ദ്വിതീയ ബഹുവനത്തിലോ യുഷ്മാൻ അസ്മാൻ ആത്വം വരുമോ? വന്നാൽ ശേഷിയിലോ വരത്തില്ല. തൃതീയ ഏകവനത്തില് ശേഷിയിലോ വന്നോ? ഇല്ല. എന്തുകൊണ്ട്? യോജിച്ച് യകാരം വന്നാൽ ശേഷിയിലോ വരത്തില്ല. അപ്പൊ ആത്വവും യത്വവും വരുന്നിടത്ത് വരത്തില്ല. ഇനി തൃതീയ ദ്വിവചനത്തിൽ യുവാഭ്യാം ആവാഭ്യാം അവിടെ ആത്വം വന്നോ? ഏ സൂത്രം? യുഷ്മത് അസ്മതോർ അനാദേശി. ആത്വം വന്നോണ്ട് ശേഷലോകം വന്നില്ല. ദ്വിതീയ ബഹുവനത്തിൽ അല്ല, തൃതീയ ബഹുവനത്തിൽ ആത്വം വന്നോ? ആത്വം വന്നോ? യുഷ്മത് യുഷ്മാഭി അസ്മാഭി എന്നോടത്ത് ആത്വം വന്നു. ശേഷലോക വരത്തില്ല. ഇനി ചതുർത്ഥി ഏകദിനത്തില് അവിടെ ആത്വമോ യത്വമോ വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ശേഷലോകം വന്നു. ചതുർത്ഥി ദ്വിവചനത്തില് ആത്വം വന്നോ? വന്നാ ശേഷലോകം വരത്തില്ല. ചതുർത്ഥി ബഹുവചനത്തിൽ ആത്വം വന്നോ? അതുകൊണ്ട് ശേഷലോകം വന്നു. പഞ്ചമി ഏകവചനത്തില് ആത്വം വന്നോ? ശേഷലോകം വന്നു. പഞ്ചമി ദ്വിവചനത്തിൽ ആത്വം വന്നോ? പഞ്ചമി ദ്വിവചനത്തില് ആത്വം വന്നു, ശേഷലോകം വരത്തില്ല. പഞ്ചമി ബഹുവചനത്തില് ശേഷലോക വന്നു. അങ്ങനെയാ നോക്കേണ്ടത്. ആത്വവും യത്വവും വരാത്തടത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശേഷലോക? എങ്ങനെ? ചില ലഘു സിദ്ധാന്തമതിയുടെ വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാ ഈ ഈ ലഘു സിദ്ധാന്തമതി അല്ല കയ്യിലിരിക്കുന്നതെങ്കിൽ ചില ലഘു സിദ്ധാന്തമതിയുടെ കയ്യിൽ അത് എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? ആ അതിൽ കാണും. എന്താ എഴുതിയിരിക്കുന്നത്? ആത്മയത്വ ചില ആത്മയത്വ ഇതര ആത്മയത്വ നിമിത്ത ഇതര വിഭക്തവും ബാക്കി തീർന്നില്ല. ആത്മയത്വ നിമിത്ത ഇതര വിഭക്തവും പരത എന്നുവെച്ചാൽ ആത്മത്തിന്റെയും യത്വത്തിന്റെയും നിമിത്തത്തിന് ഇതരമായ വിഭക്തികൾ. ആത്മയത്വവും വരുന്നതിന് ഉള്ള നിമിത്തമല്ലാതെയുള്ള ഭക്തികൾ പരത്തിലിരിക്കുമ്പോൾ യുഷ്മദസ്മദോഹോ യുഷ്മദസ്മദോഹോ അന്ത്യസ്യ എന്ന് വെച്ചാൽ ശേഷലോപമാണ്. അതിന് രണ്ട് വർഷമുണ്ട്, അത് പിന്നെ നമ്മൾ പറയും. അത് പിന്നീട് പറയും. ശേഷലോപം വരുന്നു എന്നിപ്പം മനസ്സിലാക്കും. അത് ചിലയിടത്തുണ്ട് അങ്ങനെ ഒരു വാർത്തകം, എല്ലായിടത്തും ഇല്ല. അങ്ങനെ ഒരു വാർത്തകം ഭാഷയത്തിലൊന്നുമുള്ള വാർത്തകമല്ല, ലോകസിദ്ധാന്തകാരൻ എഴുതി ചേർത്ത വാർത്തകമാണ്. ആ ഇതിലെ വൃത്തി എല്ലായിടത്തും ചുരുക്കി എഴുതിയിരിക്കുന്നു. വൃത്തി അങ്ങനെയുണ്ട്, മറ്റു പുസ്തകങ്ങളിലും വിശദമായ വൃത്തിയാണ് ഇത്. വൃത്തി ചുരുക്കി എഴുതിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഗീതാപുരുഷന്റെ വൃത്തി എന്ന് പറയുന്നത് വളരെ ചുരുക്കിയാണ്. ക്രിയകളൊന്നും ഉപയോഗിക്കത്തില്ല. അടുത്ത ഷഷ്ടി വസന്നിരിക്കുന്നു. ഇപ്പൊ എന്ത് വരുന്നു? യുഷ്മദ് അസ്മദ് നസന്നിരിക്കുന്നു. ഇവിടെ മപരീന്ദ്രത്തിന് ഇരിക്കാൻ സൂത്രമുണ്ടോ? തുമാവേഗവചനയാണ്. പക്ഷെ ഇവിടെ അതിനെ ബാധിക്കുന്ന അടുത്ത സൂത്രം എന്താണ്? തവ മമൌ ങസി അനയോർ മപരീന്ദ്രസ്യ തവ മമൌ സ്ഥ ങസി. യൗവനിശ്ചിച്ചതെല്ലാം കഴിഞ്ഞല്ലോ. അതെ, പഞ്ചമി. ഇപ്പൊ ഷഷ്ടിയിലെത്തി ഇങ്ങസി. പഞ്ചമിയെല്ലാം കഴിഞ്ഞു. പഞ്ചമി ഏകോവനം ദിവനം ബഹുവനം വരെ എത്തിയില്ലേ? അപ്പൊ നമ്മൾ ഷഷ്ടിയിലെത്തി. തവ മമോ ങസി നസ് പരമിരിക്കുമ്പോൾ അതിനാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഗസി എന്ന് പറഞ്ഞിരിക്കുന്നത്. അനയോർമ പര്യന്തസ്യ അനയോന്ന് വെച്ചാൽ യുഷ്മദസ്മതോഹോ മപര്യന്തമായ ഭാവത്തിന് തവ മമോ തവയും മമോ വരുന്നു. ഗസി ഗസി എന്ന് പറഞ്ഞാൽ പഞ്ചമി ഏകവചനമല്ല, ഇത് ഷഷ്ടിയാണ്. ഇവിടെ ഗസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗസിന്റെ സപ്തമി. മറ്റത് പഞ്ചമി തന്നെ ഗസിയാണ്. ഗസി ഭ്യാംബ്യസ് ഗസോസാമെന്നാണ്. ഗസിന്റെ സപ്തമിയാണ് ഗസി. ഗസി പരമരിക്കുമ്പോ എന്ന് വെച്ചാൽ ഷഷ്ടി വിഭക്തി ഏകവചനം പരമരിക്കുമ്പോ എന്തുവരുന്നു? തവ മമ. അപ്പൊ എങ്ങനെ ഒരു രൂപം? തവ അത് ഗസ് മമ അത് ഗസ് എന്നിരിക്കുന്നു. അടുത്തു വരുന്നു യുഷ്മദ് അസ്മദ്ഭ്യാം ഗസോ അസ്. അതിന് വൃത്തിയെ എഴുതിയിട്ടില്ല. യുഷ്മദസ്മദ്ഭ്യാം പരസ്യ ഗസഹ അശാദേശ സ്യാദെന്നൊക്കെ എഴുതേണ്ടതാണ്. അത് എഴുതിയിട്ടില്ല. യുഷ്മദിന്റെയും അസ്മദിന്റെയും പരത്തിലിരിക്കുന്ന ഗസിന് ഗസ് എന്ന് പറയുന്ന ഏതാണ്? ഷഷ്ടി ഏകോദനത്തിന് അശ് വരുന്നു. അശ് ശിത്തായുണ്ടെന്ത് വരും? അനേകാൽ ശിത്ത് സർവസ്യ സർവാദേശം വരുന്നു. അപ്പൊ എങ്ങനെ വരുന്നു? തവ അത് അശ് മമ അത് അശ്. അങ്ങനെ വരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് അസ് പോയിട്ട് അതിന്റെ സ്ഥാനത്ത് അശ്വം, അശ്വന് ശേഷിക്കുന്ന എന്തോന്ന്? അകാരം. അപ്പൊ എന്തായി? തവ അത് ആ മമ അത് ആ തവ അത് എന്നോടത്ത് എന്തുവരും? അതുകൊണ്ട് ആ പരവ് വരുമ്പോ എന്തായി? തവത് ആ മമത് ആ. ഇനി എന്തുവരും? ശേഷയിലെ വരുമ്പോ എന്തുവരുന്നു? തവ് ആ മമ ആ തവ മമ. മനസ്സിലായല്ലോ. പരത്തിൽ ഇരുന്ന നസ്സിന് അശു വന്നതുകൊണ്ട് യോ അച്ചി വന്നില്ല. എന്തുകൊണ്ട്? അനാദിശ ആദിശം പരത്തിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ അന്ത്യത്തിൽ ആത്വം വരുന്നില്ല, യത്വം വരുന്നില്ല. അതുകൊണ്ട് എന്തുവരും? ശേഷ്യലോപ. അപ്പോ തവ് അത് ആ മമ അത് ആ ഷഷ്ടി ദിവനത്തിൽ യുഷ്മത് ഓസ് അസ്മത് ഓസ് എന്നിരിക്കുന്നു. അവിടെ പൊതുവായത് ഏത് വരും? യുവാവോ ദിവന വരുമ്പോ എന്തായി? യുവ അത് ഓസ് ആവ അത് ഓസ്. ഇവിടെ അജാതിയായ വിഭക്തി പരത്തിലുണ്ട്, ആദേശമില്ലാത്തതുകൊണ്ട് ഏത് വരും? യോജ്. ഡകാരത്തിന് യകാരം വരുമ്പോ എന്തായി? യുവ ഐ ഓസ് ആവ ഐ ഓസ്. യുവ ഐ എന്നുള്ളിടത്ത് എന്തുവരും? അതോഗുണെ. യുവ ഐ ആവ ഐ എന്നുള്ളിടത്ത് എന്തുവരും? അതോണെ ആവയ് ഓസ്. യുവായു ഓസ് എന്നിടത്ത് എന്തോരും കൂട്ടിച്ചേർത്തോ? യുവായോസ്. ആവയു ഓസ് എന്നിടത്ത് എന്തുവരുന്നു? ആവയോസ് എന്തുവരുന്നു? യുവയോഹോ ആവയോഹോ. യുവയോഹോ അവയോഹോ കഴിഞ്ഞല്ലോ. അടുത്ത യുഷ്മത് ഷഷ്ടി ഭുവനം ആം അസ്മത് ആം. ഇവിടെ മാ പര്യന്തത്തിന് എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടോ? ഒന്നും വിധിച്ചിട്ടില്ല. പരത്തിലിരിക്കുന്ന എന്താണ്? ആം ആമാണ്. ഇവിടെ യുഷ്മന്തിന് സർവനാമസഞ്ജയുണ്ടോ? ഉണ്ടെങ്കിൽ ഷഷ്ടി ഭുവനത്തിൽ ഏത് വരും? ആമി സർവനാമനം സുട്ടാതെ ഇവിടെ വരുമോ? ഈ രൂപത്തിൽ ആമി സർവനാമനം സുട്ടു വരുമോ? എന്തുകൊണ്ട് വരില്ല? ഇവിടെ എന്തുകൊണ്ട് ആമി സർവനാമനം സുട്ടു വരുന്നില്ല? അദന്തമല്ലാത്തതുകൊണ്ട്. അദന്തമല്ലാത്തതുകൊണ്ട് ആമി സർവനാമനം സുട്ട് വരത്തില്ല. അത് ശ്രദ്ധിക്കണം. പക്ഷെ ആമി സർവനാമന സുട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ രൂപം എങ്ങനെ വരും? സാമെന്ന് വരും അല്ലേ? ആമി സർവനാമന സുട്ട് വന്നു കഴിഞ്ഞാൽ രൂപം എങ്ങനെയാവും? സാം. ശരി. ഇനിയിപ്പോ ഇതിന് സുട്ട് വരണമെന്ന് വരണമെന്നിരിക്കട്ടെ. ഇപ്പൊ വന്നിട്ടില്ല. യുഷ്മത് സാം, അതായത് അവിടെ ആമ സാമാകണമെങ്കിൽ ഇതിലെന്ത് മാറ്റം വരുത്തേണ്ടി വരും? യുഷ്മതില് ദകാരത്തെ ലോപിപ്പിച്ചാൽ മതി അല്ലേ? ദകാരത്തെ ലോപിപ്പിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ആമ സാമെന്നാവും. പക്ഷെ ഇവിടെ ലോപിച്ചാൽ ഏതായിരിക്കും ലോപിക്കുന്നത്? അതായിരിക്കും ടി ആണ് ലോപിക്കുന്നത് അല്ലേ? കാരണം ശേഷലോപയുടെ വൃത്തിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതയോ ടേ ലോപ എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ ദകാരം ലോപിച്ചാൽ ആമസാമാകും. പക്ഷേ ദകാരം ലോപിക്കാൻ നിവർത്തിയില്ല, ടിയാണ് ലോപിക്കേണ്ടത്. പിന്നെ പരത്തിലിരിക്കുന്ന ആമസാമായെ പറ്റൂ ഇവിടെ. എന്തുകൊണ്ടാണ്? അടുത്ത സൂത്രം സാമ ആകം എന്ത് പറഞ്ഞിരിക്കുന്നു? ആഭ്യാംബരസ്യ സാമ ആകം സ്യാ. എന്താണ് പറയുന്നത്? യുഷ്മദസ്മതിന്റെ പരത്തിലിരിക്കുന്ന സാമയ്ക്ക് ആകം വരുമെന്ന്, ആദേശം വരുമെന്ന്, അതാണ് ഈ സൂത്രം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? യുഷ്മദസ്മതിന്റെ പരത്തിലിരിക്കുന്ന സാമയ്ക്ക് ആകം എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആമ എന്ന് പറയുന്നത് എന്താകണം? ആം സാമ ആകണം. ആം സാമ ആകണമെങ്കിൽ എന്ത് വേണം? ദകാരൻ ലോപിക്കണം. ദവകാരൻ ലോപിക്കാതെ അത് സംഭവിക്കത്തില്ല. അപ്പോ ഇത് ജ്ഞാപകമാണ്. എന്താണ് ശേഷലോക എന്ന് പറയുന്നതിന് അന്ത്യലോകം എന്നൊരർത്ഥവും ഉണ്ട്. ടി ലോകം എന്ന് മാത്രമല്ല അന്ത്യലോകം എന്നുള്ളതും ഒരു പക്ഷം കൂടിയുണ്ട്. അതിന് ജ്ഞാപകമാണെന്ത്? ആമ ആകമെന്ന് പറയേണ്ടതിന് പകരം പാണിനി എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ പാണിനിയുടെ ഉള്ളിലുണ്ട്. ടിലോപയ്ക്ക് പകരം ചിലപ്പോൾ അന്ത്യലോകവും വരാം. അന്ത്യലോകം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആമി സർവനാമന സുട്ടുപ്രകാരം സുട്ടുവരും. ആ സുട്ടുകൂടെ വന്നു കഴിഞ്ഞാൽ അതിനുകൂടെ ചേർത്ത് എന്ത് വരണം? ആകം വന്നാലേ ഏത് രൂപ ശ്രദ്ധിക്കത്തുള്ളൂ? യുഷ്മാകം അസ്മാകം. അപ്പോ എവിടെയൊക്കെ ശേഷലോകപ്രകാരം ടിലോപം വന്നോ അവിടെയെല്ലാം അന്ത്യലോകവും വരാം. വന്നാലും രൂപ ശ്രദ്ധിക്കുന്നതിന് കുഴപ്പമില്ല. അവിടെ സവർണ ദീർഘം വരികയോ അതുകൊണ്ടേ പൂർവരൂപം വരികയോ എന്തെങ്കിലും ചെയ്താൽ മതി. ആ പൂർവത്തിലിരിക്കുന്നതുമായിട്ട് അതുകൊണ്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ദീർഘം വന്നാൽ മതി. അത് നോക്കാം നമുക്ക്. പാണിനിക്ക് ബുദ്ധിയുണ്ടോ എന്ന് നോക്കാം. ഇപ്പോ ഇത് മനസ്സിലായല്ലോ. എന്താണ് ജ്ഞാപകമാണെന്ന് മനസ്സിലായി. ഏത്? അതല്ലേ പറഞ്ഞു വരാമെന്ന്. അപ്പൊ ഇവിടെ എന്തായി? യുഷ്മത് എന്തുവരുന്നു? ആകം അസ്മത് ആകം എന്നായി. യുഷ്മത് ആകം അസ്മത് ഏത്? അങ്ങനെ ഒരു പക്ഷമുണ്ടെന്നല്ലേ കിട്ടിയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത്? ഇതിൽ നിന്ന് ജ്ഞാപകമാണ്. അങ്ങനെ ഒരു പക്ഷം വന്നു കഴിഞ്ഞാൽ സുട്ടുവരും. ആമെന്ന് പറയുന്നത് സാമെന്നാകുന്നു. അത് ജ്ഞാപകമായേ ഉള്ളൂ. ലോപിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഏത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അകാരലോപം വന്നാൽ സാമില്ലല്ലോ. ആകം വന്നല്ലോ. അകാരലോപം വന്നാൽ അതല്ല ജ്ഞാപകം എന്ന് പറയുന്നത്. എന്തിന് ലോപിക്കുന്ന? എന്തിന്? അങ്ങനെ ലോപിച്ചാൽ എന്തുവരും? സാമം വരും. ഏത്? സാമം വന്നാലേ ആകം വരും. ഇപ്പൊ യുഷ്മത് ആകുമെന്നിരിക്കുന്നു. അതായത് അത് ലോപിച്ച സാമം വരും. വന്നു കഴിഞ്ഞാൽ എന്തുവരും? വരാൻ പോകുന്ന സാം എന്ന് പറയുന്നതിനെ മുന്നിൽ കണ്ടുകൊണ്ട്, ഇപ്പൊ വന്നിട്ടില്ല, ഭാവിയിൽ വരാൻ പോകുന്ന സാമിനെ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? ആകം വിധിച്ചു. അപ്പൊ യുഷ്മത് ആകുമെന്നിരിക്കും. യുഷ്മത് ആകുമെന്നിരിക്കുന്നു. അസ്മത് ആകുമെന്നായി. ഇനി നിങ്ങളുടെ ഇവിടെ ടി ലോപിപ്പിക്കുകയോ ശേഷലോഹോ എന്തുകൊണ്ട് ചെയ്തോളുക? അത് തന്നെ നിങ്ങൾക്ക് എന്തുവേണോ ചെയ്യാം. ടീയെ വേണമെങ്കിൽ ലോപിപ്പിക്കാം, അകാരത്തെ വേണമെങ്കിൽ ലോപിപ്പിക്കാം, എന്തുവേണോ ചെയ്തോളുക. ടീ ലോപിപ്പിച്ചാൽ എന്തുവരും? യുഷ്മാകം. അകാരം ലോപിച്ചു കഴിഞ്ഞാലോ? ദകാരം ലോപിച്ചാലോ? സവർണ ദീർഘം വന്നിട്ട് എന്തുവരും? യുഷ്മാകം. രണ്ടായാലും കുഴപ്പമില്ല. മനസ്സിലായോ? ഇനി കുഴപ്പമുണ്ടോന്ന് നോക്കാം. രണ്ടായാലും യുഷ്മാകം എന്നൊരു പ്രസിദ്ധിക്ക് സാമാകമാണ്. ലട്ടി ലോപിക്കുന്ന പക്ഷം നോക്കുക, യുഷ്മ ആകമെന്നിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ സൂത്രം വരും. ആകോന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? അകസവർണ ദീർഘ വരുന്നു. അല്ലേ, മറ്റിടത്താണെങ്കിൽ എന്ത് വരുന്നു? ടി ലോപിച്ചു കഴിഞ്ഞാൽ യുഷ്മ ആകം, ഇവിടെ വരും യുഷ്മ ആകം. ടി ലോപിക്കുമ്പോ യുഷ്മ ആകം. അതാ പറഞ്ഞത്, രണ്ടും കൊണ്ട് കാര്യം സാധിക്കും. ഇനി സപ്തമി ഏകോദനത്തില് യുഷ്മത് നീ, അസ്മത് നീ, യുഷ്മതെങ്ങി അസ്മതെങ്ങി എന്നിരിക്കുന്നു. അവിടെ മപര്യന്തത്തിന് ഏത് വരും? തമാവേദന എന്നപ്പോ എന്തായി? അത് ഈ പിന്നെ മാ അത് ഈ അപ്പോ അവിടെ എന്ത് വരുന്നു? യോ അച്ചി വരാം. കാരണം ഇവിടെ പരത്തിൽ ആദേശമില്ല. അപ്പൊ എന്ത് വരുന്നു? ത്വ ആയു ഈ മാ ആയു ഈ. യോ അച്ചി യകാരം വന്നു, തകാരത്തിന് യകാരം വന്നു. അതോ ഗുണ വരുമ്പോ എന്തായി? ത്വ യു ഈ ഇനി യുഷ്മദോസ് അസ്മദോസ് ഷഷ്ടി ദിവനം പോലെ തന്നെ യുവയോഹോ ആവയോഹോ. അവിടെ എന്ത് വരുന്നു? യുവജി വരുന്നു, യുവാവ് ദിവജന വരുന്നു. ഇനി സപ്തമി ബഹുവിനത്തില് യുഷ്മത് സു അസ്മത് സു, യുഷ്മത് സു. അവിടെ മപര്യന്തത്തിനൊന്നും വിധിച്ചിട്ടില്ല. പരത്തിലിരിക്കുന്ന സുവിന് ഫലാദി ആദേശവുമില്ല. അപ്പൊ പിന്നെ ഏത് വരും? ഏ സൂത്രം? യുഷ്മത് അസ്മതോർ അനാദേശേ ആത്തും വരുന്നു. അപ്പൊ എന്ത് വരുന്നു? യുഷ്മ ദീനാവുന്നു, യുഷ്മ ആസു അസ്മ ആസു. അവിടെ എന്ത് വരും? ഏ സൂത്രം വരുന്നു? അകസവർണ്ണ ദീർഘം വന്നിട്ട് യുഷ്മാസു അസ്മാസു. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് വരുന്നത് ശേഷലോപ ടിലോപ രണ്ടു പക്ഷം എങ്ങനെയെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് ശേഷലോപ എന്ന് പറയുന്നതിൽ അന്ത്യലോപത്തിൻ്റെ ആവശ്യമില്ല. അത് ടിലോപം കൊണ്ട് തന്നെ കാര്യം സാധിക്കും, അതാണ് എളുപ്പം. അന്ത്യലോപം എന്നൊരു പക്ഷമുണ്ട്. കാരണം അതിൻ്റെ ഒരു കാരണം ബസോ അഭ്യം എന്ന് പറയുന്ന സൂത്ര ശരിക്കും ബസോഭ്യം എന്നാണ്. ബസോഭ്യം എന്നല്ല, ബസോഭ്യം. ഇപ്പൊ യുഷ്മത് ഭ്യസ് അസ്മത് ഭ്യസ് എന്നിരിക്കുമ്പോ അവിടെ എന്ത് ചെയ്യുന്നു? ഭ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും. യുഷ്മത് ഭ്യം അസ്മദ്ഭ്യം. ശേഷേ ലോപം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും, യുഷ്മഭ്യം അസ്മഭ്യം. അപ്പൊ ശേഷേ ലോപം വന്നു കഴിഞ്ഞാല് രൂപ ശ്രദ്ധിക്കത്തില്ലേ? യുഷ്മഭ്യം അസ്മഭ്യം ശ്രദ്ധിക്കുമോ? അത് ടീലോപണെങ്കി ആ അല്ല, ഭ്യമെന്ന് തന്നെയാണ്. ശേഷലോപമാണ് ശേഷലോപം എന്ന് പറയുന്നത്. അന്ത്യലോപം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരും, ഉഷ്മ ഭ്യം അസ്മ ഭ്യം ശ്രദ്ധിക്കുമോ? പക്ഷെ അവിടെ വേറൊരു കുഴപ്പം വരും. എന്താണ്? ബഹുവിനെ ജല്യത്ത് വരും. ശേഷലോപം വന്നു കഴിഞ്ഞാൽ ബഹുവിനെ ജല്യത്ത് വരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. രൂപ ശ്രദ്ധിക്കും. പിന്നെ അതിന് സമാധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതേസമയം ബസോ അഭ്യം എന്ന് സൂത്രമാക്കി, സൂത്രമാക്കിയിട്ട് എന്ത് ചെയ്തു? ഇനി ബസോ അഭ്യം തന്നെ സൂത്രം അന്ത്യലോപപ്രകാരം ദകാരം ലോപിച്ചു. അപ്പൊ എന്തായി? യുഷ്മ അഭ്യം എന്നിരിക്കുന്നു. യുഷ്മ അഭ്യം അവിടെ രൂപ ശ്രദ്ധിക്കുമോ? യുഷ്മഭ്യം എന്ന് അഗസ്തവർണ്ണ ദീർഘ വരത്തില്ലേ? അപ്പൊ പിന്നെ ഏത് വരും? അതോ ഗുണയും അഗസ്തവർണ്ണയും ഒരിടത്ത് വന്നാ ഏത് വരും? അതോ ഗുണയുടെ വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപതാന്തം എന്ന് പറഞ്ഞു. അപ്പൊ അപതാന്തമാണെങ്കിൽ എന്ത് വരാം? അതുകൊണ്ടേ വരാം. ഇത് പദാന്തമാണോ പാദാന്തമാണോ? പദാന്തമാണോ? അപ്പൊ പിന്നെ എന്ത് വരും? സവർണദീർഘ വരും. അപ്പൊ പിന്നെ അവിടെ എന്ത് ലഭിക്കേണ്ടി വരും? തിലവും വേണ്ടി വരും. അപ്പോ ബസോ അഭ്യം എന്നാക്കിക്കഴിഞ്ഞാല് എന്തുവരുന്നു? തിലോപിപ്പിച്ചാ മതി. ആ അത് തീർന്നില്ല, അതിനെ അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം.